ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ ചെയ്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ പരിഷ്കൃത സമുദായത്തിന് അത് സ്വീകാര്യമായി വരത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല ഇന്ന് തിരിച്ചുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇസ്ലാമിക സാഹിത്യം എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. ഇത്രയും ജനങ്ങള് വിശ്വാസികളായിട്ടുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് പുരോഹിതന്മാരുണ്ട്. നിരവധി യൂണിവേഴ്സിറ്റികളിൽ ഇസ്ലാമിക സാഹിത്യം, ഇസ്ലാമിക ചരിത്രം ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ പലതരത്തിലുള്ള വിശദീകരണങ്ങളുണ്ട്. ഏത് മതഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ്. ഒരു കാഴ്ചപ്പാട് മാത്രമല്ല, വാക്യങ്ങൾ പലതരത്തിൽ. ഇപ്പൊ ഗീത എടുത്തു കഴിഞ്ഞാൽ അല്ല, ഒരിടത്ത് അഹിംസയെ കുറിച്ചും പറയും, ഒരിടത്ത് കൊല്ലണമെന്നും പറയും. ഇപ്പൊ ചിലര് കൊല്ലുന്നതിന് പ്രാധാന്യം കൊടുക്കും, ചിലർ അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ മതഗ്രന്ഥങ്ങളും. ഒരു നബി യുദ്ധം കഴിഞ്ഞു വരുമ്പം എന്താണ് അനുയായികളോട് പറഞ്ഞത്? യുദ്ധം അവസാനിച്ച് ഒരു ജിഹാദ്, ജിഹാദ് എന്ന് വെച്ചാൽ യുദ്ധം, അത് അവസാനിച്ച് ഇനി നമുക്ക് വേണ്ടത് ഗ്രേറ്റ് ജിഹാദാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരികമായ ജിഹാദാണ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ബാഹ്യമായ യുദ്ധമല്ല, ആത്മശുദ്ധി. ഇങ്ങനെ പറയുന്നവരെയാണ് ജിഹാദ് എന്ന് പറഞ്ഞ ആത്മ ശുദ്ധിയാണെന്ന് പറയുന്നവരാണ് സൂഫികളെന്ന് പറയുന്നത്. ഒരു ബാഹ്യമായ യുദ്ധത്തിൽ അവർ വിശ്വസിക്കുന്നു. പണ്ടങ്ങനെ നടന്നിട്ടുണ്ട്, പക്ഷെ നബി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗ്രേറ്റർ ജിഹാദ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മവിശുദ്ധിയെ കുറിച്ചാണ്. അങ്ങനെയാണ്. അതെല്ലാ മതങ്ങളിലും ഉണ്ട്, ക്രിസ്തു മതത്തിലും ഉണ്ട്. ഒരു വിഭാഗം അവര് മറ്റു പ്രവർത്തനങ്ങളൊന്നും ഇടപെടുന്നില്ല, സാമൂഹിക പ്രവർത്തനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏർപ്പെടാതെ പഴയകാലം പോലെയുണ്ട്. അവർ ഗുഹകളിലൊക്കെ ഇരുന്ന് തപസ് ചെയ്യുന്നു, അവരുടെ പ്രാർത്ഥനയും ജപവും ആയിട്ട് മാത്രം. അങ്ങനെ കഴിയുന്ന ക്രിസ്ത്യൻ പുരോഹിതന്മാരുണ്ട്, യുവത വിശ്വാസികളുണ്ട്. ഇസ്ലാമില് ഒരു വിഭാഗം മാറി പോയി, അവരാണ് ഈ പറയുന്ന സൂഫികൾ. പക്ഷെ മറ്റുള്ളവർ അവരെ അങ്ങനെ അംഗീകരിക്കത്തില്ല. വേറൊരു ഭാഗത്ത് യുദ്ധത്തിന്റെ ആൾക്കാരുണ്ട്, ഹോളി വാർ എന്ന് പറഞ്ഞ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. പഴയൊരു റോമാ ചക്രവർത്തിക്ക് ഒരു ദർശനമുണ്ടായി, ആകാശത്തൊരു കുരിശിൽ, ഇത് ഇങ്ങനെ നീ യുദ്ധം ചെയ്യുക വിജയിക്കുമെന്നൊരു സന്ദേശം. ഉടനെ അയാൾ എന്ത് ചെയ്തു, ആൾക്കാരുടെയൊക്കെ നെഞ്ചത്ത് കുരിശടയാളം വെച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് ജയിച്ചു എന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ആൾക്കാരെ യുദ്ധത്തിന് ആവേശം കൊള്ളിക്കാനും ഒക്കെ ഇതൊക്കെ സഹായിക്കും. ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ തന്നെ ഒരു നേതാവ് പറഞ്ഞത്, ശ്രീകൃഷ്ണൻ വന്ന് എന്നോട് പറഞ്ഞിരിക്കുകയാണ്, അടുത്ത ദിവസം ഒരു നേതാവ് പറഞ്ഞു യുദ്ധ അത് എന്താണ് രാഷ്ട്രീയ യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ വന്ന് എന്നോട് പറഞ്ഞിരിക്കുകയാണ് ജയിക്കുമെന്ന്. അപ്പൊ ഇത് പണ്ടുമുണ്ട്, റോമൻ ചക്രവർത്തിക്ക് അങ്ങനെ ഒരു വെളിപാടുണ്ടായി. ഉടനെ അത് നെഞ്ചിൽ അടയാളപ്പെടുക. അതിനുശേഷം ഇവരിങ്ങനെ യുദ്ധത്തിന് പോകുമ്പോഴത്തേക്ക് ഒന്നുകിൽ നെറ്റ് കയ്യിൽ കുരിശടയാളം വയ്ക്കും, അല്ലെങ്കിൽ നെഞ്ചില് കുരിശടയാളം വെച്ച് യുദ്ധത്തിന് പോകും. പഴയ ഈ ട്രൈബൽസ് പണ്ടത്തെ അവരുടെ ദൈവത്തിനെ യുദ്ധത്തിന് പോകുമ്പോൾ ദൈവത്തിന് വേണ്ട ആരാധനയും പൂജയും എല്ലാം നടത്തിയിട്ട് പോകും. പോയിട്ട് യുദ്ധം ഇവർ ജയിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന് വീണ്ടും ഒരുപാട് ബലിയും അതിഥവും കൊടുക്കും. ചിലപ്പോൾ ഈ യുദ്ധത്തിൽ പിടിക്കുന്ന തടവുകാരെയൊക്കെ കൊണ്ടുവന്ന് ഈ നമ്മുടെ ദൈവത്തിന് ബലി കൊടുക്കും. ഇനി മറുപക്ഷമാണ് ജയിക്കുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഈ രാഷ്ട്രീയക്കാരെ പോലെ കോറുമാറും, ഈ ദൈവത്തിനെ വിട്ടിട്ട് മറ്റേ ദൈവത്തിനെ എടുക്കും. ജയിച്ചവരുടെ ദൈവത്തിന് അവരെ ദൈവം. ഇങ്ങനെ ദൈവത്തിന് മുൻനിർത്തിയുള്ള യുദ്ധം പഴയ കാലത്ത് ഒരു പർബൻ രണ്ടാമൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇതിന് ഒരു വെളിപാടുണ്ടായി. ദൈവം നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് യുദ്ധം ചെയ്യാൻ, ഹോളി വാർ, ക്രിസ്ത്യാനിറ്റിയെ രക്ഷിക്കാൻ. ഉടനെ പുള്ളി ചാടി പുറപ്പെട്ടു യുദ്ധത്തിൽ. ഈ ഇതൊക്കെ ഈ യുദ്ധങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഓരോ വെളിപാടാണ് മതങ്ങളുടെ യുദ്ധം. ഓരോരുത്തർക്കും ഇങ്ങനെ തോന്നുകയാണ്, വിഷൻസ്, വൈകാരികമായ ഓരോ തോന്നലുകൾ. ഈ ഭക്തി എന്ന് പറയുന്നത് തന്നെ ഒരു വൈകാരികമായ വൈകാരികമായ ഒരു ഇതാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോയി നോക്കിയാൽ ആൾക്കാർ അവർക്കും തുള്ളിയും വിളിക്കുകയും ബഹളും, ഇതൊക്കെ ഉള്ളിലുള്ള ഒരു അനിയന്ത്രിതമായ ഒരു വൈകാരിക തള്ളലാണത്. അപ്പൊ ഈ പ്രാർത്ഥന അതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്കൊരു ആശ്വാസം ഉണ്ടാവും. ഇവരുടെടത്തോളം കാലം ഇതിനകം നല്ല മാർക്കറ്റാണ് ജനങ്ങൾക്ക്. അങ്ങനെ ഈ വൈകാരികമായ ഭാവമുള്ള ജനങ്ങൾ സമൂഹത്തിൻ്റെ ഒരു ഭാവമുണ്ടാവും. അവർക്ക് ഭക്തിയെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ആ വൈകാരിക ഭാവമാണ് ഭക്തിയായിട്ട് വരുന്നത്. അവരാണ് ആവേശം വന്നിട്ട് തുള്ളുകയും ഉറഞ്ഞു തുള്ളുകയും. ഭക്തിയുടെ കാര്യം പറഞ്ഞ വടക്കേ ഇന്ത്യയിലൊക്കെ ഭക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബിസിനസ്സാണ്. ഓരോരുത്തർ കോടികളാണ് സമ്പാദിക്കും ഭക്തി. എന്നുവെച്ചാൽ ഭക്തി എന്ന് വെച്ചാൽ ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ, ശ്രീരാമന്റെ, ഇവർ രണ്ടുപേരുമാണ്. ഇപ്പൊ പിന്നെ ജയ് മാതാദി എന്നൊക്കെ പറഞ്ഞു ദേവിയുടെ പേരിലുമുണ്ട്. ഇപ്പൊ കോടികളാണ് സമ്പാദിക്കുന്നത്. ഒന്ന്, അവർക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം. സംസാരിക്കാനുള്ള കഴിവ് മാത്രം പോരാ, പിന്നെ ഈ പരസ്യമായി ആൾക്കാരുടെ സ്റ്റേജിലിരുന്നു കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഭാവം വരുന്നതായിരിക്കും. അത് കൃത്രിമം ആണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു വൈകാരിക ഭാവമുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ ഈ സ്റ്റേജിലിരുന്നു കൊണ്ട് ദിവ്യമായ ഭാവങ്ങളിലേക്കൊക്കെ പോകും. കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇവരെന്തോ ഒരു വലിയ അവസ്ഥയിലാണെന്ന്. അത് ചെറിയ പെൺകുട്ടികൾ വരെയുണ്ട്, ആണുങ്ങളുമുണ്ട്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് കരച്ചിലാണ്. ഇവരിങ്ങനെ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീർ ധാര ധാര ധാരായിട്ട് വരും. അത് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നല്ലവണ്ണം ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാരങ്ങ് ഇളകും. പിന്നെ വാക്കിന്റെ സാമർഥ്യം. അപ്പോ പിന്നെ ഇവർക്ക് ഇപ്പൊ ഹിന്ദിയിൽ ചാനലുകളുണ്ട്, ഭക്തിയുടെ ഒരു അഞ്ചാറ് ചാനലുണ്ട്. നിരന്തരം ഈ ഭക്തി പരിപാടികളാണ്. അപ്പൊ ഈ ലൈവായിട്ട് അവരുടെ പ്രോഗ്രാം കാണിച്ചുകൊണ്ടിരിക്കും. താഴെ എഴുതി കാണിക്കും ബാങ്കിന്റെ അക്കൗണ്ട് നമ്പരും. അല്ല, വിസിറ്റിംഗ് ഇത് ഇങ്ങനെ ലൈവാണ് പരിപാടി. എന്റെ താഴെ എപ്പോഴും എഴുതി കാണിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടും നമ്പരും ഒക്കെയാണ്. അപ്പൊ ഈ ഭക്തിയുള്ള ആൾക്കാർ ഓരോരുത്തരൊരു ഓരോരോ ചെറിയ തുക വെച്ച് തന്നെ ഇത് ഓഡിയൻസിനെ കാണിക്കുമ്പോൾ നമുക്ക് അങ്ങേറ്റം കാണാൻ പറ്റത്തില്ല, അത്രയും വലിയ ഓഡിയൻസാണ്. ഹിന്ദി എന്ന് പറയുന്ന ഒരു വലിയ ഭൂവിഭാഗം മുഴുവൻ ഹിന്ദിയിൽ സംസാരിക്കും. അപ്പൊ ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മലയാളത്തിൽ ഒന്നുവരെന്ന് പറഞ്ഞാൽ എത്ര പേര്? 10,000, 2,000, 3,000 പേരെ കിട്ടും അങ്ങേറ്റം പോയാൽ. ഹിന്ദി അങ്ങനെയല്ല, ഞാൻ കണ്ടിട്ടുണ്ടോ ഇപ്പോഴെന്തെങ്കിലും ഡോങ്കി മഹാരാജ്, അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയെ കാണുമ്പോഴത്തേക്ക് വലിയ മൈതാനത്ത് ടി വി വെച്ചാ കാണിക്കുന്ന ആൾക്കാർ, മുഴുവൻ പേർക്കും അത് കാണാൻ പറ്റില്ല. ഭാഗവതം കഥ പറയുകയാണ്, നമുക്ക് കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. സാധാരണ കഥയാണ് ശരിക്കും. പിന്നെ പാടാനൊരു കഴിവുള്ളവര് ഇവർക്ക് പാടാനും കഴിവുണ്ട്. ഇനി കഴിവ് കുറഞ്ഞവര് ഒരു വലിയൊരു ടീമിനെ അവിടെ വയ്ക്കും. സംഗീതത്തിനൊരു ടീം പറത്തിയുണ്ട്, വലിയ പുതിയ ഉപകരണങ്ങളൊക്കെ വെച്ച് ഭയങ്കര മുഴക്കത്തും വലിയ മുഴക്കം ഒക്കെ വലിയൊരു ഭജന ടീം സൈഡിൽ. ഇവര് ചിലർക്ക് പാടാൻ കഴിവുണ്ട്, ചിലർ അവർ പാടണമെന്നില്ല, മറ്റവർ പാടിക്കോളും. ഇവരിങ്ങനെ പറഞ്ഞ് അപ്പൊ ഇങ്ങനെ പണം വന്നുകൊണ്ടേയിരിക്കും. കാരണം ഓരോരുത്തർ ചെറിയൊരു തുക വെച്ച് കൊടുത്താലും ഇവരുടെ ആഡിയൻസ് എന്ന് പറയുന്നത് ലക്ഷമാണ്. അന്ന് ഞാൻ പറയുന്നത് 10-25 വർഷം മുമ്പ് ഈ ഡോംഗ്രി മഹാരാജന്റെ പരിപാടിക്കൊക്കെ ഒരു 100,000 പേരെങ്കിലും കാണുമെന്ന് തോന്നുന്നു. അത്രയും ജനങ്ങളാണ് ലൈവായിട്ട്. എന്നിട്ട് അവര് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവന്ന് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ആൾക്കാരുടെ ജോലിക്ക് പൈസ ഇട്ടിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ എത്ര ലക്ഷം അവർ കളക്ട് ചെയ്തു. പിന്നെ ഇവരുടെയൊക്കെ മെയിൻ പരിപാടി, ഒരു പരിപാടി എന്നിട്ട് വടക്കേ ഇന്ത്യയിൽ വിശേഷം ഗോശാല. ഗോശാല എന്ന് പറഞ്ഞാൽ എത്ര പൈസ വേണോ കൊടുക്കും, ഒരു പശു അത്ര തിന്നും, ബാക്കിയുള്ള ഇവര് തന്നെ തിന്നുന്നത്. പശു ഗോശാല എന്നും പറഞ്ഞു പശുക്കളും ഉണ്ട്, പശുക്കളെ ഇവർ കുറെ വയ്ക്കും. പക്ഷെ ഇവർ കിട്ടുന്ന പണം എന്ന് പറയുന്നത്, അതിന് ചെയ്യുന്നെല്ലാം ഗൃഹസ്ഥന്മാരും ഉണ്ട്, സന്യാസിമാരും ഉണ്ട്, കുറെ ഗൃഹസ്ഥന്മാരും ഉണ്ട്. വളരെ ഓരോരോ ബാപ്പു, ആ ബാപ്പു, ഈ ബാപ്പു എന്നൊക്കെ പറഞ്ഞു എത്ര ലക്ഷമാ മറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കേവലം ഒരു വ്യക്തിയുടെ മാനസികമായൊരു ഭാവമൊന്നുമല്ല. അതവര് ഇത് പ്രദർശിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഉണ്ട്, മനസ്സിന് ശാന്തിയോ സമാധാനമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്, അത്ര തന്നെ. അധികം ഇനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇവരുടെ ഭക്തി അങ്ങനെയല്ല, ഇത് പ്രദർശിപ്പിക്കുകയാണ്. ഇതിന് വലിയ ആഡിയൻസാണ്. അപ്പൊ ജനങ്ങൾ ഇവരുടെ ഈ ഭാവപ്രകടനമൊക്കെ കാണുമ്പോഴത്തേക്ക്, ഇവര് സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ അവരൊന്നും ഈ ലോകത്തൊന്നും അല്ല, അവര് വേറെ ഏതോരോ ലോകത്തിലാണെന്ന് കാഴ്ചക്കാർക്ക് തോന്നും. അപ്പോൾ കാഴ്ചക്കാരത് വ്യാഖ്യാനിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഭഗവാനിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. അതിപ്പോ നമ്മുടെ മോഹൻലാലൊക്കെ അഭിനയിക്കുമ്പോൾ അങ്ങോട്ട് അത് ലയിച്ചിരിക്കുമല്ലോ, കഥാപാത്രമായിട്ട് താതമ്യപ്പെടുവൻ. അതുപോലെ ഒരു അഭിനയമാണ് കൂടുതൽ. കുറച്ചൊക്കെ ഭക്തി ഉണ്ടാവും, പക്ഷെ കൂടുതലും അത് അഭിനയമാണ്. ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു അഭിനയം. ഇതിന് മറയുന്നത് എന്താണ്? കോടികളാണ്. പിന്നെ ആശ്രമമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുപേരെ അവിടെ താമസിപ്പിക്കുന്നവർക്ക് ഭക്ഷണമൊക്കെ കിട്ടും. നമ്മളൊക്കെ അങ്ങനെ ആശ്രമത്തിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഗൃഹസ്ഥന്മാരാണെങ്കിൽ അവരെ സന്താനങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കും. പക്ഷെ അതിനുപയോഗിക്കുന്ന എന്താണോ ഭക്തി എന്ന് പറയുന്ന ഒരു, പിന്നെ വേറെ കാര്യമുണ്ട്. അവരിത് പറഞ്ഞ് അവര് പൈസ സമ്പാദിക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ആർക്കും അവർ ദ്രോഹമൊന്നും ചെയ്യുന്നില്ല. കുറച്ച് പൈസ ബാങ്കിൽ കുറച്ച് കോടികൾ അത്രേ ഉള്ളൂ. ഇതുകൊണ്ടവര് സാധാരണഗതിയിൽ അവര് മതവിദ്വേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതൊരു അതിൻ്റെ ഒരു നല്ല വശമാണ്. പക്ഷെ അവിടെയും ജനങ്ങൾ ബുദ്ധികളാകും. ഈ സാധാരണ ജനങ്ങളെന്ന് വെച്ചാൽ അവര് ഭക്തിയുള്ളവരാണ്, അവരുടെ മനസ്സിൽ ഭക്തിയുണ്ട്. അപ്പോ ഇവരും നടത്തുന്ന ഈ ബിസിനസിനെ കുറിച്ച് അവരൊരിക്കലും അറിയത്തില്ല. അത് അറിയാത്തതിന് കാരണം അവരുടെ ഭക്തിയാണ് തടസ്സമായി നിൽക്കുന്നത്. അവരെ ഭക്തി അവരെ മറിച്ചെന്നും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതിന്റെ പിന്നടക്കുന്ന ബിസിനസിനെ കുറിച്ചോ ധനസമ്പാദനത്തെ കുറിച്ചോ ഈ പ്രകടമായ ഭാവങ്ങൾ ഇതിലെത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് ഇല്ല ഇതൊന്നും സാധാരണ മനുഷ്യർ ചിന്തിക്കാൻ പറ്റില്ല. എന്തൊക്കെയാണ് അത് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ ഹിന്ദി ചാനലുകളുണ്ടാവും. ഞാൻ ഇടയ്ക്കൊക്കെ ഇതൊന്നും നോക്കി ഒരു തമാശ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കും എന്തൊക്കെയായി നടക്കുന്നത്. ദൈവത്തിന്റെ പേരിൽ അവരിങ്ങനെ ഹേ രാം ഹേ കൃഷ്ണ ഇങ്ങനെയൊക്കെയുള്ള ചില ശബ്ദങ്ങൾ പറഞ്ഞാൽ മതി. ഇവർക്ക് വലിയ ചെലവ്, ഒരു മുതൽ മുടക്കൊന്നുമില്ല, ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, ഒരു മുടക്കും. ഇത് കുറേശ്ശെ കുറേശ്ശെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരും. ഈ പാട്ടുകാരുടെ കയ്യിലെത്തണം, അവർക്കൊക്കെ കുറച്ച് കാശ് കൊടുക്കണം. പക്ഷെ ഇത് ഓർഗനൈസ് ചെയ്യാൻ ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. വടക്കേ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നവരുണ്ട്. ഇവർ അവർക്ക് ഇത്ര പെർസെൻറ്റേജ് എന്നാണ് വരുമാനത്തിൻ്റെ, അത് അവർക്ക് കൊടുത്താൽ മതി. എന്നാലും നല്ലൊരു തുക ഈശ്വരൻ. അപ്പോൾ പഴയ ഭക്തന്മാരുടെ ചരിത്രവും പഴയ ഭക്തന്മാരുടെ ത്യാഗവും ഇതൊക്കെയാണ് ഇവരെന്ന് പറയുന്നത്. ഇന്നലെ ഞാനൊരു പരിപാടിയുണ്ട്, അതിൽ അയാൾ എന്തുകൊണ്ട് പറയുന്നേ, അതൊരു ഭക്തൻ, ആ ഭക്തൻ കഴിച്ചിരുന്നത് പശുവിൻ്റെ തൊട്ടിക്കകത്തു നിന്ന് അത് കുടിച്ചിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന ചോറും മറ്റോ വരുമല്ലോ, അതിൽ അത് എടുത്താണ് ആ ഭക്തൻ കഴിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭക്തന്റെ, പഴയ ഭക്തന്മാരുടെ, പണ്ടങ്ങനെയൊക്കെയുള്ള ഭക്തന്മാരുണ്ടായിരുന്നു, പശുവിന്റെ കാടി അതിൽ ഉച്ചിഷ്ടമാണ് കഴിച്ചിരുന്നത്, അത്രയും വലിയ ത്യാഗിയായിരുന്നു. ഈ പരിപാടി കഴിഞ്ഞു കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വരുന്നത് എത്ര, ഇതാണൊരു പറയുന്നേക്കെ. പണ്ടത്തെ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇവര് അത് തികച്ചൊരു, പിന്നെ ഇങ്ങനെ സമ്പാദിക്കുമ്പോൾ ഇവരൊരു കാര്യം ചെയ്യും, അതും നമ്മൾ പറയണം, കുറച്ച് പൈസയൊക്കെ ഇവരിങ്ങനെ ചാരിറ്റി എന്ന് പറഞ്ഞ് കുറച്ച് ചിലപ്പോൾ വല്ല അനാഥാലയങ്ങൾ നടത്തുകയോ, ഇതുപോലെ വടക്കേ ഇന്ത്യയിലെ അനാഥാലയങ്ങളുണ്ട്, ഗോശാല മതി, അതാണ് ഏറ്റവും വലിയ ചാരിറ്റി. പശുവിനെ സംരക്ഷിച്ചാണ് അതിന്, പശുവിൻ്റെ അടുത്ത് ആരും പോയി ചോദിക്കില്ലല്ലോ നിനക്ക് എന്ത് തന്നു, നീ എന്ത് കഴിച്ചു. ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൻ്റെ ഒരു തട്ടിപ്പാണ്. ഒരിക്കൽ ഗുരുവിനോട് ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഒരാൾ ഇന്ന് ചോദിച്ചു, മൂർക്കോത്ത് കുമാരനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കള്ളമല്ല, ആരാണ് ദൈവം എന്ന് ചോദിച്ചു ഒരു പണ്ഡിതൻ. മൂർക്കോത്ത് കുമാരൻ പറഞ്ഞു, അത് മനുഷ്യന്റെ സൃഷ്ടിയാണ്. അപ്പൊ മൂർക്കോത്ത് കുമാരൻ ഈ ആളുടെ അടുത്ത് നിന്ന് പിന്നെ ചോദിച്ചു, എന്താ ഗുരു അങ്ങനെ പറഞ്ഞത്, മനുഷ്യന്റെ സൃഷ്ടിയാണ്. അങ്ങേരോ അങ്ങേരുടെ അറിവിനനുസരിച്ച് അതിന് വിശദീകരിച്ച് ഒരു വിശദീകരണവും കൊടുത്തു. എന്തായാലും ഗുരു ഇത് പറഞ്ഞു എന്ന് പറയുന്നത് സത്യമാണ്. ആരാണ് ദൈവം? മനുഷ്യന്റെ സൃഷ്ടി. കാരണം ഇതൊക്കെ മനുഷ്യന്റെ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം ഇന്നാരാണെന്ന് ആരാ പറയുന്നത്? ദൈവം എന്നാരോടെങ്കിലും പറയുന്നുണ്ടോ? ഇതൊക്കെ മനുഷ്യനാ പറയുന്നത്. പുസ്തകങ്ങൾ എഴുതുന്നതും ഇതുപോലെയുള്ള പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നതും ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം എന്താണ്? മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഗുരു പറഞ്ഞു, ഗുരുവിന് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മനുഷ്യന്റെ സൃഷ്ടിയല്ലേ. പിന്നെ അതാണ് ഞാൻ പറയുന്നത്, ദർശനം എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല, മനുഷ്യന്റെ നന്മയ്ക്ക് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ ഗുരു എന്ത് ചെയ്തു, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഇതിനെയൊക്കെ ഉപയോഗിച്ചു. മനുഷ്യർ ഇതിലൊക്കെ പെട്ട് കിടക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. ഒരു സംഭവം പറയുന്നു, ഗുരുവിന്റെ ജീവിതത്തെ എഴുതിയ ഒരാളുണ്ടല്ലോ, പഴമ്പള്ളി അച്യുതൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഗുരു ഇവിടെ വടക്കമ്പരവൂര് ഒരു ഡോക്ടറുടെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അവരൊരു പുതിയ വീട് വയ്ക്കുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാ പറ ഞാൻ ഉണ്ടായിരുന്നു. കേട്ടില്ല എന്ന് പറഞ്ഞ് നാളെ കേടൊന്നുമില്ല. കേട്ടിരിക്കും. അപ്പൊ അയാളുടെ ഒരു വീട് വയ്ക്കുകയാണ്. വീട് വയ്ക്കുന്നതിന് തടസ്സമായിരിക്കുന്ന അവര് അവരുടെ ഒരു ആരാധനാ മൂർത്തിയും ഒരു ചെറിയ ക്ഷേത്രം പോലെ. പഴയകാലത്ത് വലിയ സാമ്പത്തിക ശേഷിയുള്ള വീടുകളിലെല്ലാം ഒരു സൈഡിൽ വീട്ടിന് പുറത്ത് പല പേരിൽ ചിലടത്ത് കുര്യാലയം എന്ന് പറയും, ഇവിടെയൊക്കെ പറയുന്ന കുര്യാലയം, ചിലടത്ത് ആൽത്തറയെന്ന് പറയും. കാശുള്ളവരാണെങ്കിൽ ചെറിയൊരു വീട് പോലെ തന്നെ കെട്ടി അതിൻ്റെ അകത്ത് എന്തായാലും ഇവിടെ വിഗ്രഹങ്ങളും അതിൻ്റെ അകത്ത് അത് പറഞ്ഞിവിടെ വേറൊരു സംഭവം ഓർമ്മ ആ ഇത് പറയാം. വിഗ്രഹങ്ങളും അതും ഇതുമൊക്കെ വച്ചിരിക്കുന്നു. അവർ പറഞ്ഞ് ഇതിവിടെ ഇരിക്കുന്നു, ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ പറ്റുന്നില്ല. സങ്കടത്തോടുകൂടി പറഞ്ഞു. ഗുരു ഒന്നും മണ്ടിയില്ല എന്നാ പറയുന്നത്, ദേടിയിരിക്കുന്നു. അതിന് കാര്യങ്ങൾ വളരെ നിഷ്പക്ഷമായും ഈ ഗുരുദേവന്റെ ചരിത്രം എഴുതിയിട്ടുള്ള ഇത് ഏറ്റവും നിഷ്പക്ഷമായി ഒരു അതിശയോക്തി ഇല്ലാതെ ചരിത്രം എഴുതിയ ഒരാളാണ് ആര്, പെൺപള്ളി അച്ഛൻ. ആരുമായത് വിദ്യാർത്ഥിയായിരുന്നു, ഗുരുവിനെ പലതവണ കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതിശയോക്തികളൊന്നും എഴുതത്തില്ല, വളരെ സത്യസന്ധമായിരുന്നു. അപ്പം ഗുരുദേവൻ രാവിലെ പോകാൻ നേരത്ത് അവിടുന്ന് ഇറങ്ങിയപ്പോ ശിഷ്യന്മാരെടുത്ത് പറഞ്ഞ് അതെല്ലാം മരിച്ച് പുഴാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് വെച്ചിരുന്ന കല്ലുകൾ ഏത് അമ്പലത്തിൽ ചാക്കിക്കെട്ടാൻ പറഞ്ഞു. ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് പുതുലായിരുന്നില്ല, ആചാര സംരക്ഷകർ, നാമജപ ഘോഷയാത്ര, ഇവരെന്ത് ചെയ്തെല്ലാം പിഴുതെടുത്ത്, ഈ കല്ലുകളെല്ലാം പിഴുതെടുത്ത്, വാണും പരിശയും കുന്തവും ഇതൊക്കെ പഴയ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളതാണ്. വാളും പരിശയും എല്ലാം എല്ലാം വേറെ ചാക്കി കെട്ടി. അപ്പൊ അവിടെ വള്ളത്തിലാകുന്നത്തെ യാത്ര എല്ലാം വള്ളത്തിൽ കൊണ്ടുപോയിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടും തിരിച്ച് കുറച്ച് അവിടുന്ന് ആലുവായിൽ വള്ളത്തിൽ വരാമോ, എനിക്കറിയത്തില്ല വരാമോ, പ്രദേശത്തെ കുറിച്ച് എനിക്കറിയത്തില്ല. എന്തായാലും വള്ളത്തിലാ യാത്ര. കുറേ വന്ന് ആറ്റിന്റെ നടുക്കെത്തിയപ്പോൾ ശിഷ്യന്മാരെടുത്ത് പറഞ്ഞു, ആ ചാക്ക് കെട്ടെടുത്ത് ആ കരിങ്കല്ലെല്ലാം ഉണ്ടല്ലോ അതെടുത്ത് ആറ്റിക്കളയാൻ പറഞ്ഞു. ആരും അറിയാൻ പോകുന്നില്ലല്ലോ, തെളിവില്ലല്ലേ. പിന്നെ വിഗ്രഹങ്ങളെല്ലാം എടുത്ത് എന്ത് ചെയ്തത്, ആറ്റിലിട്ട്. പിന്നെ അത് ഈ ശേഷിച്ചിരുന്നത് എന്താണ്, വാളും കുന്തും പരിശോധിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ ഒരു കൊല്ലൻ അറിയാം അവിടെയൊക്കെ, ഒരു കൊല്ലന്റെ അടുത്ത് ഇതെല്ലാം എപ്പിച്ചിട്ട് പറഞ്ഞു. ഇതുകൊണ്ട് നല്ല കറിക്കത്തി ഉണ്ടാക്കി നേരെ അദ്വൈതാശ്രമത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അവിടെ അടുക്കളയിലെ പാചകത്തിന് അന്ന് രാവിലെ വരെ മണിയടിച്ച് പൂജ നടത്തിയ സാധനങ്ങളാണ്. അന്ന് രാവിലെ വരെ പൂജിച്ച സാധനമാണ്. രണ്ടു ദിവസം അത് കറിക്കത്തിയായി ആശ്രമത്തിൽ പോയി, ഇത് ആറ്റിലും പോയി. ഇന്നത്തെ കാലത്താണെങ്കിൽ നാമജപഘോഷയാത്ര നടന്നതിനെ ആചാര ലംഘനം, ആചാര സംരക്ഷണം, എന്തെല്ലാം പ്രശ്നങ്ങൾ, ശിവേരി മഠത്തിന് മുമ്പിൽ പ്രതിഷേധ യോഗം കൂടി തന്നെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കേസും, കാരണം IPC 295 295 ഏതെങ്കിലും വിഗ്രഹത്തെ നശിപ്പിക്കുകയോ എന്തെങ്കിലും കേടുപാടുകൾ വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ, ആരുടെയെങ്കിലും വിശ്വാസത്തെ ഹനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 295 അതനുസരിച്ച് 2 വർഷത്തെ തടവാണ്. പിന്നെ കോടതി വിധിക്കുന്ന പിഴയും അടങ്ങി. 2 വർഷം ജയിലിലാണ് ഒരു വിഗ്രഹത്തെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും. പിന്നെ 153 295 ഇങ്ങനെയൊക്കെ ഒരുപാട് വകുപ്പുകളുണ്ടെന്ന്. ആ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആരുടെയെങ്കിലും മതവികാരത്തെ, വിശ്വാസത്തെ വർണ്ണപ്പെടുത്തിയാണ്. വിശ്വാസം ഇത് അവരോടൊന്നും പറയാതെ ഈ സാധനമെല്ലാം ചാക്കി കെട്ടിക്കൊണ്ടുപോയി ഇന്നാണെങ്കിൽ അവിടുന്ന് ഡൈവേഴ്സിനെ വിളിക്കും, അകത്തുനിന്ന് തൊണ്ടിയെടുക്കാൻ പോലീസായി കോടതിയായി എന്തൊക്കെ പ്രശ്നങ്ങളാവും. കാലം പോയ പുരോഗമിച്ചോ അതേ അത പതിച്ചോ എന്നറിയേണ്ടിയിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ കാര്യങ്ങൾ. അപ്പൊ മനുഷ്യൻ തന്നെയാണ് ഇതിന്റെ പേരില് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്, പിന്നെ അതിന്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാന് പറഞ്ഞ ഇതാണ്, ഇപ്പൊ ഇസ്ലാം മതം ഖുറാനില് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതിന്റെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്, പലയിടത്തും പറയുന്നുണ്ടെങ്കിലും തിരിച്ചു വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്, അങ്ങനെ അല്ലാത്ത വാക്യങ്ങളും ഉണ്ട്, സമാധാനം പറയുന്ന വാക്യങ്ങളുമുണ്ട്. അപ്പൊ ഇതൊക്കെ പിന്നെ ആൾക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും കൊല്ലാൻ പറഞ്ഞ എന്ന് കൊല്ലുന്നവന് സ്വർഗം കിട്ടും മരിച്ചാൽ എന്നുള്ളതിന്റെ പേരിലാണ് ഇന്നും എന്ത് നടക്കുന്നത്, ഈ മതത്തിന്റെ പേരിൽ തീവ്രവാദം നടക്കുന്നു. ഇസ്ലാം മതത്തിന് മാത്രമല്ല, ബുദ്ധ സമാധാനം പറഞ്ഞ ബുദ്ധന്റെ പേരിൽ പോലും എന്താണ് യുദ്ധം നടന്നു. ശ്രീലങ്കയിൽ തന്നെ ഏകദേശം 50,000 പേര് മരിച്ചു എന്നാണ്. ഒരു ഭാഗക്കാരാ ഇന്ത്യയിൽ നിന്ന് പോയ ഹിന്ദുക്കൾ, മറുഭാഗത്ത് ശ്രീലങ്കൻ ബുദ്ധമതക്കാർ. ഇപ്പൊ മ്യാൻമർ അവിടെ എന്താണ് കൊല നടക്കുന്ന ഒരുപാട്. അവര് ബുദ്ധമതക്കാർ പറയുന്നത് അവര് തീവ്രവാദികളായതുകൊണ്ട് ഞങ്ങള് മുസ്ലിങ്ങളെ കൊല്ലുന്നു, മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇരകളാണ്. എന്തായാലും ശരി, അവിടെയും നടക്കുന്നുണ്ട്. രണ്ടു ഭാഗത്തും മതമാണ്, ഒരു ഭാഗത്ത് ബുദ്ധമതമാണ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് ബുദ്ധമതം വ്യാപരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ബുദ്ധമതം ചക്രവർത്തിമാരുണ്ടായി, സാമ്രാജ്യങ്ങളുണ്ടായി. കുബ്ലൈ ഖാൻ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, ബുദ്ധമത വിശ്വാസിയായിരുന്നു. അങ്ങനെ ഇന്ന മതമെന്ന് പറയാനില്ല, ഹിന്ദുക്കളും കൊന്നിട്ടുണ്ട്, ക്രിസ്ത്യാനികളുടെ ഹോളി വാർ ഇവരുടെയും ഹോളി വാർ ചെയ്യുന്നു മുസ്ലിങ്ങളുടെ, എത്ര എത്ര പേരെയാ കൊന്നത്. അപ്പോ ഇവിടെ ഇത് പറയുന്ന എന്താണ്, പലമതസാരവും ഏകമെന്നു പാരാതുലകിൽ ഒരാനയിലന്ത എന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ മതകലഹം എന്ന് പറയുന്നത് സ്വന്തം മതത്തെ ഒരുപാട് പ്രശംസിക്കുക, മറ്റു മതങ്ങളെ ഖണ്ഡിക്കുക, ഇതിനും കൂടെ പറയുന്നു. മതകലഹം എന്ന് പറയുന്നത് കേവലം ഇങ്ങനെ ആശയങ്ങൾ തമ്മിലുള്ള ഒരു കലഹമല്ല, അതിന് സാരമില്ല. മതകലഹം എന്ന് ശരിക്കും യുദ്ധങ്ങളാണ് മുമ്പ് നടന്നിട്ടുള്ളത്. ഇത് വാക്കുകൊണ്ടുള്ള യുദ്ധം അതാണ് ഇവിടെ പറയുന്നത്. അതിന് പിന്നെ ഒരു പരിമിതിയുണ്ട്. പിൽക്കാലത്തേത് പിന്നെ കലഹങ്ങളിലേക്ക് നയിക്കാം, ആദ്യം ഇങ്ങനെ വാക്കുകൊണ്ട് യുദ്ധം ചെയ്യും. അപ്പോൾ ആ വാഗ്യുദ്ധത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ചരിത്രത്തിൽ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ അവിടെ നടന്നത് എന്താണ്, നടന്നത് മുഴുവൻ ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം, എല്ലാ മതങ്ങളും നടത്തിയിട്ടുണ്ട്. അത് മതങ്ങൾ കൊണ്ട് എന്തെങ്കിലും നന്മ സമൂഹത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നന്മയെ മുഴുവൻ ഇല്ലാത്ത ആക്കത്തക്ക രീതിയിലുള്ള ഹിംസ മതത്തിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. യുദ്ധങ്ങൾ നൂറ്റാണ്ടുകൾ നടന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോ ആയുധത്തെ കുറിച്ച് ഗുരുവൊന്നും പറയുന്നില്ല, കാരണം അത് ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ പറയുന്നത് മതഖണ്ഡനം, ഇതും ഇവിടെ പറയുന്ന ഈ പ്രബലമായ മതങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. അതിന് ഒരു പ്രധാനമായ കാരണം ഇപ്പോ ഈ മതഖണ്ഡനം ഇവിടെ ഒരു പ്രധാന ഇതായി വരുന്നത് ക്രിസ്തു മതം ഇങ്ങോട്ട് വന്നു. ക്രിസ്തു മതം വന്നു കഴിഞ്ഞപ്പോ അവര് വളരെ വ്യാപകമായി മതപരിവർത്തനം തുടങ്ങി. അതിനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. ജാതീയമായ അസമത്വം തന്നെയായിരുന്നു അതിന്റെ അടിസ്ഥാനം. അപ്പൊ അവരെന്ത് ചെയ്തു, അന്ന് കഷ്ടപ്പെടുന്നവരുടെ ഇടയ്ക്ക് പോയി അവരെയൊക്കെ മതപരിവർത്തനം നടത്തി. അപ്പൊ സ്വാഭാവികമായിട്ട് ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും ആശയപരമായിട്ട്, കാരണം ഒന്ന് ആയുധം കൊണ്ട് ചെറുക്കാൻ പറ്റില്ലല്ലോ, ബ്രിട്ടീഷുകാരുടെ ഭരിക്കുന്നു. അപ്പൊ ആശയപരമായി അതിനെ ചെറുത്തു. അപ്പോ അത് മതഖണ്ഡനമായി. ചട്ടമ്പി സ്വാമി പോലെയൊക്കെ ഉള്ളവരൊക്കെ ക്രിസ്തു മതച്ഛേദനം ഒക്കെ എഴുതി. അതുകൊണ്ടാണ് അത് ബ്രിട്ടീഷ് ഭരണത്തിൽ അവരുടെ ബലത്തിൽ മതപരിവർത്തനം നടന്നപ്പോഴാണ് ആശയപരമായി അവിടെയൊന്നും മതഖണ്ഡനം വന്നത്. അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഗുരു ഇവിടെ പറയുന്നത് മതഖണ്ഡനം ഉണ്ടാകില്ല. ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു, കൃഷ്ണൻ ആശാന പോലെയുള്ളവരെയൊക്കെ സ്വാമി പഠിപ്പിച്ചു വിട്ടു മതഖണ്ഡനം. ഗുരുവിന്റെ ശൈലി അതായിരുന്നില്ല. പിന്നെ ഇസ്ലാം മതത്തെ അങ്ങനെ ആരും ഖണ്ഡിച്ചിട്ടില്ല. അതിന് കാരണം ഞാൻ ഇന്നലെ പറഞ്ഞെന്താണോ, എന്താണ് കാരണം? അതിന് കാരണം മലയാളത്തില് ഖുർആൻ ഉണ്ടായിരുന്നു 1963 വരെ. അപ്പൊ പിന്നെ ഇവർക്ക് ആരും ഖണ്ഡിക്കാൻ കിട്ടത്തില്ലല്ലോ. അറബ് പഠിക്കണ്ടേ ഖണ്ഡിക്കണമെങ്കിൽ? അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതുകൊണ്ടാണ് ഇസ്ലാം മത ഖണ്ഡനം ഉണ്ടാകാത്തത്. പിന്നെ ഇസ്ലാം മതം എന്താണെന്ന് അറിയുന്നത് ഒന്ന് ഈ മുല്ലമാരുടെ പ്രസംഗം, മതപ്രസംഗങ്ങളിൽ നിന്നറിയുന്നതാണ്. പിന്നെ ഇസ്ലാം മതത്തെ കുറിച്ച് അറിയുന്നത് ഈ സിദ്ധന്മാർ, സൂഫി സിദ്ധന്മാർ അവരെയൊക്കെ പ്രസിദ്ധിയിലൂടെ അറിയുന്നു. അപ്പൊ സൂഫി സിദ്ധന്മാരുടെയൊക്കെ കാര്യം പറയുമ്പോൾ അവര് യോഗികളെ പോലെയാണ്. അങ്ങനെ അത് തന്നെ അവര് യോഗികളെ പോലെ ആയിരുന്നു. അപ്പൊ പിന്നെ പലരും ധരിച്ച ഇതാണ് ഇസ്ലാം മതം എന്നാണ്, ശരിയായ ഇസ്ലാം മതം എന്നാണ്. ഇസ്ലാം മതത്തിൽ അവർക്ക് ഇസ്ലാം മതത്തിന്റേതായ വലിയ അംഗീകാരമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. സൂഫികൾ അങ്ങനെ എന്താണോ മത തീവ്രത അവർക്കൊട്ടും ഉണ്ടായിരുന്നില്ല. അവർ ആധ്യാത്മികതയെ മാത്രം കേന്ദ്രീകരിച്ചവരാണ്. സുവിശുദ്ധന്മാരിൽ അങ്ങനെയായിരുന്നു. അപ്പൊ അതാണ് ഇസ്ലാം മതവും ധരിച്ചവരുണ്ട്. പിന്നെ വരുന്ന ഈ സുന്നികളൊന്നും അവർ അംഗീകരിക്കത്തില്ല, ആ രീതി അംഗീകരിക്കത്തില്ല. അവർ ശരിയായ ഇസ്ലാമാണെന്ന് അവർ പറയത്തില്ല. കാരണം അവർ ശബ്ദീല ബാബ തന്നെ അവിടെ ഗണപതിയെ ആരാധിക്കും, പള്ളിയിലും അതും ചെയ്യും. അപ്പൊ അവരങ്ങനെ ഒരു വിശാലമായ മനസ്ഥിതി ഉള്ളവരാണ്. അത് യാഥാസ്ഥിക മുസ്ലിമിനെ അത് പിടിക്കത്തില്ല, അവരത് അംഗീകരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് എന്തായാലും സൂഫികളെ നിഷേധിക്കാൻ പറ്റില്ല. അതായത് ഒറിജിനൽ എന്താണ് ഈ മതത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് മലയാളം മാത്രം, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പഠിച്ചവർക്കല്ലേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആരും അതി കൈവച്ചിട്ടില്ല. ക്രിസ്തു മതം എന്ന് പറയുന്നത് എന്ത് ചെയ്തു, അവരിവിടെ വന്ന സമയം തന്നെ അവർ ബൈബിളെല്ലാം മൊത്തം പുണ്ടട്ടും മറ്റും മലയാളത്തിലേക്ക് അങ്ങ് മാറ്റി. അപ്പോൾ ആൾക്കാർക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഖണ്ഡിക്കാനും ഒക്കെ സൗകര്യം കിട്ടും. അതുകൊണ്ടാണ് ക്രിസ്തു മത ഖണ്ഡനം വന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും ഇങ്ങനെ മതങ്ങളെ പരസ്പരം ഖണ്ഡിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കണം. ബൈബിളാണെന്നാണ് പറയുന്നത്. ആയിരിക്കണം. അതുകൊണ്ട് പിന്നെ ചട്ടമ്പി സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ചട്ടമ്പി സ്വാമി ഇതിനു മാത്രമല്ല കണ്ണിച്ചത്, ശങ്കരാചാര്യയും കണ്ണിച്ചു, വ്യാസനെയും കണ്ണിച്ചു. വേദാധികാരം നിരൂപണം എഴുതിയപ്പോ ഇതിനെല്ലാത്തിനും കണ്ണിച്ചിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിന് എല്ലാം കണ്ണിച്ചിട്ടുണ്ട്. ഖണ്ഡന സ്വാമിയുടെ ഒരു വിനോദമായിരുന്നു, തനിക്കിഷ്ടമില്ലാത്ത എല്ലാത്തിനെയും കണ്ണിക്കുന്നു. സ്വാമിയുടെ ഒരു രീതിയായിരുന്നു. അപ്പൊ അത് ഒരു മതഖണ്ഡനം തന്നെയാണ്. അതാണ് പിന്നെ പ്രാചീന മലയാളത്തിൽ ബ്രാഹ്മണരാതി നിശിതമായി വിമർശിച്ചു. അവിടെ ബ്രാഹ്മണർ എഴുതി വെച്ച പഴയ മലയാളത്തിൽ എഴുതി വെച്ച സ്മൃതികൾ അതിനൊക്കെ വളരെ നിശിതമായി വിമർശിച്ചു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്തുമത ഛേദനം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമല്ല, എല്ലാത്തിന്റെയും കൂട്ടത്തിലിതും അത്രയേ ഉള്ളൂ. പക്ഷെ അത്തരം ഒരു ശൈലിയോട് ആയിരുന്നില്ല ഗുരു സ്വീകരിച്ചത്. കാരണം അത് ഭാവിയിൽ പിന്നെ മതങ്ങൾ തമ്മിലുള്ള ഒരു കലഹത്തിന് വഴിവെക്കാം എന്ന് തിരിച്ചിരിക്കാം. പക്ഷേ ഈ മതകലഹങ്ങളെല്ലാം മുമ്പ് ഉണ്ടായിട്ടുള്ളത് അത് ഈ ആശയപരമായ സംഘർഷത്തിലൂടെ അല്ല ഉണ്ടായത്. ഇതെല്ലാം ഉണ്ടായത് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടാണ്. രാജ്യങ്ങളെ പിടിച്ചടക്കാൻ, മതം ബലമായി പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. മതം പ്രചരിപ്പിക്കുന്നതിന് ബലം പ്രയോഗിച്ചപ്പോഴാണ്. അതാദ്യകാലത്ത് തന്നെ മുഹമ്മദ് ഖുറൈഷികളോട് പറഞ്ഞു എന്നെ പ്രവാചകനായി സ്വീകരിക്കണം, ഖുർആൻ അത് ദൈവത്തിന്റെ വചനമായി സ്വീകരിക്കുന്നു. അവർ സ്വീകരിച്ചില്ല. സ്വീകരിച്ചപ്പോൾ അവിടെ മത്സരമായി. അപ്പോൾ അവരവിടുന്ന് ഉപദ്രവിച്ച് അവിടുന്ന് ഓടിപ്പോയി ഹിജറ മദീനയ്ക്ക് പോയി. അവിടെ ചെന്ന് അവിടെ യുദ്ധങ്ങൾ നടത്തി. പിന്നെ തിരിച്ചു വന്ന് മക്കയെ പിടിച്ചെടുത്തു. അപ്പോൾ അവിടെയൊക്കെ എന്താണ് മതപ്രചരണവും രാഷ്ട്രീയ അധികാരവും, ഇതിനു വേണ്ടിയിട്ടാണ് യുദ്ധങ്ങൾ മുഴുവൻ നടന്നത്. ബലമായി പ്രചരിപ്പിക്കുക, മറ്റുള്ളവർ കൊണ്ട് അംഗീകരിപ്പിക്കുക, ഇതാണ് ഞാൻ പറയുന്ന മതം, ഇത് നീ സ്വീകരിക്കുക. എന്നാൽ ഖുർആനിൽ തന്നെ മതത്തിൽ ബലപ്രയോഗം പാടില്ല എന്നും പറയും. പക്ഷെ ചരിത്രത്തിൽ ഒരുപാട് ബലപ്രയോഗങ്ങൾ നടത്തിയിട്ടുമുണ്ട്. വൈരുദ്ധ്യം എല്ലാത്തിലുമുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. പറയുന്ന ഒന്നായിരിക്കും പ്രവർത്തിക്കുന്ന മറ്റൊന്നായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഒരു പറയുന്നത് ഈ മതഖണ്ഡനങ്ങൾ ഉദ്ദേശിച്ചാണ് പറയുന്നത്. മതങ്ങളെ ഖണ്ഡിക്കാതിരിക്കുക, എന്ത് മനസ്സിലാക്കിയിട്ട് പല മതസാരവും ഏകം. അത് മതം ഏത് തരത്തിലുള്ളതായാലും ശരി, മതത്തിന്റെ സ്വഭാവം എന്ത് തന്നെ ആയാലും ശരി, ഇതിന്റെയൊക്കെ സാരം ഒന്നാണ്. ഇവിടെ ഗുരു ഇതിൽ പറയുന്നത് പ്രധാനമായിട്ട് പലമത്തെ സാരവും ഒന്നും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താല്പര്യം എല്ലാവരും എല്ലാം ചെയ്യുന്നത് അവനവന്റെ സുഖത്തിന് വേണ്ടി ആണ്, ഇതാണ് പറയുന്നത്. എല്ലാവരും ഇപ്പോ നമ്മളേതെങ്കിലും ഒരു മതത്തെ വിശ്വസിക്കുന്നു, ഇന്നതാണ് എന്റെ മതമെന്ന് പറയുന്നു, മതത്തിനോട് ചേർന്ന് ചില വിശ്വാസങ്ങളെ വച്ച് പുലർത്തുന്നു, ചില ആചാരങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ എന്തിനു വേണ്ടി? അവനവന്റെ സുഖത്തിന്. തനിക്ക് സുഖം കിട്ടുന്നോണ്ടല്ലേ അതൊക്കെ ചെയ്യുന്നത്. ഇനി ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിച്ചാലും ശരി, തന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പാരായണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടം വരത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം ഇഷ്ടത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. അതിനൊരു ഇഷ്ടമുണ്ട്. ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്യുന്നത് ഇഷ്ടത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ട്? രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഹോമം നടത്തണമെന്ന് പറഞ്ഞ നമുക്ക് ഇഷ്ടമുണ്ടോ? അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അല്ല, ഈ ഒരു പ്രസ്ഥാനത്തിൽ കഴിയുമ്പോൾ അങ്ങനെ നിയമങ്ങൾ അവിടെ ഉണ്ടാക്കി വെക്കുന്നു. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെക്കുമ്പോൾ ആ നിയമം പാലിക്കാൻ നമുക്ക് ഇഷ്ടമൊന്നുമില്ല. വിശ്വാസവും സയൻസും തമ്മിലൊരു ബന്ധമില്ല. സയൻസ് വരെ വിശ്വാസം വരെ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം കടലും കടലാടിയും പോലെയുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു വികാരം അത്രയേ ഉള്ളൂ. അതിന് സയൻസുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഞാൻ വിശ്വസിക്കുന്നു അത്രയേ ഉള്ളൂ. ഈ 4 മണിക്ക് എണീക്കണമെന്നൊക്കെ പറയുന്ന ഒരു വ്യവസ്ഥ, ഒരു നിയമം, നമുക്ക് അതിനിഷ്ടം വരത്തില്ല. അങ്ങനെ ഒരു എനർജി ഒന്നുമില്ല, അന്ന് സയൻസിലുള്ള കാര്യങ്ങളല്ല, ഏക മണ്ടന്മാരെ പറ്റിക്കുന്ന സയൻസാണ്. അങ്ങനെ ഒരു കോസ്മിക് എനർജി, പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. സയൻസിൽ അങ്ങനെ ഒരു എനർജി ഒന്നുമില്ല. അതൊക്കെ വിശ്വാസം, വിശ്വാസത്തിൽ നമുക്ക് അത് നമ്മുടെ പേഴ്സണലായ ഒരു കാര്യമാണ് വിശ്വാസം. ഏത് സൂര്യ ഉദിക്കുന്നത് ഒരു പ്രകൃതിയുടെ പ്രതിഭാസം. അത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കുക, അതിനുശേഷം എണീക്കുക, അല്ലെങ്കിൽ സൂര്യ ഉദിക്കുമ്പോൾ എണീക്കുക, ഇതൊക്കെ മനുഷ്യന്റെ സൗകര്യങ്ങളാണ്, അവന്റെ ആവശ്യങ്ങളും. മനസ്സിലായോ? രാവിലെ എന്തെങ്കിലും പണി ചെയ്യാനുണ്ടെങ്കിൽ വീട്ടിലിപ്പോ അമ്മമാരൊക്കെ സാധാരണ, ഇപ്പൊ എങ്ങനെയെന്ന് അറിയില്ല, പണ്ട് എന്റെയൊക്കെ കുട്ടിക്കാർക്ക് അവർക്ക് 5 മണിക്ക് 4 മണിക്കൊക്കെ എണീക്കേണ്ടി വരും. കാരണം വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കാണും, രാവിലെ എണീറ്റാലേ പണിയൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പൊ അത് കോസ്മിക് എനർജി വേണ്ടിയിട്ടല്ല, അതിനു വേണ്ടിയിട്ടല്ല. വീട്ടിലെ പണികളെല്ലാം രാവിലെ 7 മണിയാകുമ്പോൾ എല്ലാവർക്കും ആഹാരം കൊടുക്കണമെങ്കിൽ എത്ര മണിക്ക് എണീക്കണം? 4 മണിക്ക് 5 മണിക്ക് എണീക്കണം. നിങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങിയാലും ശരി, ആ കൂട്ടുപരയിൽ നിന്ന് പണിയെടുക്കുന്നവൻ, അവൻ രാവിലെ 5 മണിക്ക് എണീറ്റാലേ അവന് ശമ്പളം കിട്ടും. ഇതൊക്കെ മനുഷ്യന്റെ ആവശ്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ അനുസരിച്ച് ഇതൊക്കെ വയ്ക്കുന്നത്. പിന്നെ ആശ്രമത്തിൽ ഇങ്ങനെ ഒരു നിയമം വയ്ക്കും, രാവിലെ 4 മണിക്ക് എണീക്കും. 4 മണിക്കൊക്കെ എണീറ്റ് കാര്യങ്ങൾ തുടങ്ങിയാലേ എല്ലാ കാര്യങ്ങളും ഒരു ഒതുക്കം വരത്തുള്ളൂ. പൂജ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ സുഖത്തെ കുറിച്ച് പറയാണ്. ചോദിക്കാനുള്ള പിന്നെ ചോദിച്ചോ. അപ്പൊ ഈ രാവിലെ എഴുന്നേറ്റ് പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്റെ പഴയ ജോലി എന്ന് വെച്ചാൽ വെള്ളം കോരി ഒഴിക്കുകയായിരുന്നു. കാരണം ഒരു കാരണവശാലും, കാരണം നിങ്ങൾ വീട്ടിൽ 10ഓ 16ഓ 17ഓ വയസ്സുവരെ അല്ലെങ്കിൽ 20 വയസ്സുവരെയൊക്കെ രാവിലെ 10 മണിവരെ കിടന്നുറങ്ങിവരാണ്. ആശ്രമത്തിൽ വരുമ്പോൾ രാവിലെ 4 മണിക്ക് എണീക്കണമെന്ന് വെച്ചാൽ വലിയ പ്രയാസമാണ്. എനിക്കും പ്രയാസമായിരുന്നു. പക്ഷേ ഒരു വ്യവസ്ഥ നിയമം എന്ന് പറഞ്ഞു, നിങ്ങളിപ്പോ പട്ടാളത്തിൽ ചേരുകയാണ്, പോലീസിൽ ചേരുകയാണ്, അവിടെ പരേഡിന് 3 മണിക്ക് എണീക്കണമെന്ന് പറഞ്ഞു, അവിടെ കോസ്മിക് എനർജിക്ക് വേണ്ടി അല്ല, എണീറ്റേ പറ്റുമോ? അത് നിയമമാണ്. അവിടെ ഒരു വിസിൽ അടിക്കുമ്പോൾ എണീറ്റിരിക്കുന്നത് 3 മണിയെന്ന് പറഞ്ഞാലും ശരി. അതുപോലെയൊക്കെയുള്ള ഒരു എന്താണ് മിലിട്ടറി ക്യാമ്പിലെ നിയമമാണ്. ആശ്രമത്തിലൊക്കെ രാവിലെ 3 മണിക്ക് എണീക്കണം, കാര്യങ്ങളെല്ലാം നടക്കണം. രാവിലെ ആൾക്കാർ ദർശനത്തിൽ വരുമ്പോൾ അമ്പലമൊക്കെല്ലാം റെഡിയായിരിക്കും, ആൾക്കാർ രാവിലെ വരും. അതൊക്കെ വെച്ചാണ് ഈ നിയമം വെച്ചിരിക്കുന്നത്, അമ്പലമൊക്കെ വൃത്തിയൊക്കെ. നമുക്ക് അതിഷ്ടമായിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നമുക്കിപ്പോൾ ആശ്രമത്തിൽ താമസിക്കണം എന്നൊരിഷ്ടമുണ്ടെങ്കിൽ ഈ ഇഷ്ടങ്ങളൊക്കെ അതിന്റെ പേരിൽ നമുക്ക് സഹിക്കേണ്ടി വരും. അപ്പോൾ ആ ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യുന്നതും ഒരിഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്റെയൊക്കെ മേളിലൊരു ഇഷ്ടമുണ്ട്, എന്താണ്, കുറച്ചു കാലം കൂടെ കഴിയണം, സമയം ഇങ്ങനെ പോകണം കുറച്ചു കാലം. അപ്പോൾ അത് ഇഷ്ടമായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇഷ്ടമില്ലാത്തവനാണെങ്കിൽ ഇവിടെ വരും. പണ്ടൊരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു ഈ താഴെ. അയാള് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ആ ബാത്റൂമിന്റെ അകത്ത് കയറിയിരുന്ന് സിഗരറ്റ് വലിക്കും. അങ്ങനെ ആരോ ഒരാൾ പിടിച്ചു കൊണ്ടുവന്നു. അപ്പൊ അയാൾ ചോദിക്കുന്നു, ഒരു ആശ്രമം എന്ന് പറഞ്ഞ ഒരു സിഗരറ്റ് വലിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലമാണ് ആശ്രമം. അയാൾ സന്യാസിയായി. ഇപ്പൊ സിഗരറ്റ് വലിക്കുമെന്ന് എനിക്കറിയത്തില്ല. അവൻ ശീലിച്ചു പോയ കാര്യങ്ങളാണ്. സന്യാസിമാരെന്ന് വെച്ചാ ആശ്രമങ്ങളിലൊന്നും അതൊന്നും അനുവദിക്കത്തില്ല. സാറിന് ഇതുപോലെയൊക്കെയുള്ള ആശ്രമങ്ങളിൽ സന്യാസിമാരെ താമസിക്കുകയാണെങ്കിൽ അവിടെയൊന്നും പുക വലിക്കാനോ അങ്ങനെയൊന്നും നിൽക്കത്തില്ല. പിന്നെ ആശ്രമങ്ങളൊക്കെ വിട്ട് അവിടെ ഒരാൾക്ക് ആശ്രമം തന്നെ വേണമെന്നില്ല ജീവിക്കാൻ. ആശ്രമം വിട്ട് പുറത്തു പോയാലും എവിടെയെങ്കിലുമൊക്കെ താമസിക്കാം, റോഡ് സൈഡിൽ കഴിയാം. ഇതുപോലെ മഴയൊക്കെ സീസണിലല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ വലിച്ചിട്ട് എവിടെയെങ്കിലും കഴിയാം, അല്ലെങ്കിൽ കരകിന്റെ അടിയിൽ കഴിയും, പാലത്തിന്റെ അടിയിൽ കഴിയും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ കഞ്ചാവടിക്കും, ഇതൊക്കെ ചെയ്യും. ഇവരൊക്കെ എന്ന് വെച്ചാൽ അവിടെ ഈ അന്നദാനമുണ്ട് പല സ്ഥലത്തും. അപ്പൊ അന്നദാനത്തിന് എന്നാ ഈ ലൈനിൽ നിൽക്കണമെങ്കിൽ കാവ്യമാണ്. അതുകൊണ്ട് ഇവരെല്ലാം കാവ്യം കൊടുക്കും, ഭക്ഷണം കിട്ടും. എവിടെയെങ്കിലും കഴിയുമ്പോൾ വരികയും കഞ്ചാവ് വരികയൊക്കെ ചെയ്യും. നമ്മൾ മലയാളികളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം പത്രക്കാരും അവരോടൊക്കെ ചെല്ലുന്നു, കാവ്യം കൊടുത്ത് റോഡ് സൈഡിൽ കഞ്ചാവും വരച്ചിരിക്കുന്നു. അവർ ഇവിടെ വന്ന് ഇവിടുത്തെ മാസികകളിലൊക്കെ എഴുതും. വടക്കേന്ത്യയിലെ സന്യാസിമാരെല്ലാം കഞ്ചാവ് വരിക്കുന്നുണ്ട്. അവർ സന്യാസിമാരൊന്നുമല്ല, അവരിങ്ങനെ ഇവിടുന്ന് കെട്ടുപൊട്ടി പോയ ആൾക്കാരാണ്. ചിലപ്പോൾ മാനസികമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ആ സാഹചര്യങ്ങളൊക്കെ ചെന്ന് വിടുമ്പോൾ അങ്ങനെ ജീവിക്കുന്നവരാണ്. കാവ്യം കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവർക്കെല്ലാം പേരെന്താണ്? സന്യാസിമാർ. പക്ഷെ ഒരാശ്രമങ്ങളിലും അങ്ങനെയുള്ള അസാന്മാർഗികമായി ഒരു പ്രവൃത്തി അനുവദിക്കത്തില്ല, ഒരാശ്രമത്തിനും അനുവദിക്കത്തില്ല. അനുവദിച്ചാൽ അതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. പിന്നെ റോഡിൽ കിടക്കുന്നവരാരും ശ്രദ്ധിക്കില്ല, അവരൊരു സൈസ് മാനസികമായ വിഭ്രാന്തിയുള്ളവരൊക്കെ. അപ്പോൾ ആശ്രമത്തില് അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അനിഷ്ടം പോലെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമ്മുടെ ചില ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാത്തിൻ്റെയും പിന്നിൽ നമുക്കൊരു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നവരാണ്. അപ്പം ആ ഒരു ഇഷ്ടത്തെ വെച്ചുകൊണ്ടാണ് ഗുരു ഇത് പറയുന്നത്. എന്താണ്? എല്ലാ മതക്കാരും എല്ലാവരവരുടെ ഇഷ്ടമാണ്. നിങ്ങൾ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകുന്ന എന്താണ്? നിങ്ങളുടെ ഇഷ്ടം. ഏറ്റവും അഞ്ചു നേരം നിസ്കരിക്കുന്ന അയാളുടെ ഇഷ്ടം, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന അവരുടെ ഇഷ്ടം. ഇതിന് നമുക്കൊരു മതമായിട്ടെടുക്കാം. എല്ലാവരുടെ ഇഷ്ടം തന്നെ അവരവരുടെ ആത്യന്തികമായി അവരവരുടെ മതമെന്ന് പറയും. എന്തിനോട് ഒന്ന് മഞ്ഞയും എടുത്ത് കാവ്യമൊക്കെ കൊടുത്തിരിക്കുന്നു, അതിൻ്റെ ഒരു ഇഷ്ടം അത് തന്നെ, വേറെ കാര്യമൊന്നുമില്ല. മറ്റെന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും ഇഷ്ടമില്ലാത്ത ഒരാളിനെ എത്ര കാലം അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റും? ആർക്കെങ്കിലും പിടിച്ചിരുത്താൻ പറ്റും? പറ്റത്തില്ല. വരുന്നതാണൊരു ഇഷ്ടം, താൽക്കാലികമായിരിക്കും ചിലപ്പോൾ, അതിലൊരു ഇഷ്ടമുണ്ട്. അപ്പം മതങ്ങളെന്ന് പറയുന്നത് മനുഷ്യന്റെ ഇഷ്ടമാണ് ഗുരു പറയുന്നത്, അതാണ് ഒരു മതം. ഇതാണ് ഇവിടെ ആത്മോപദേശത്തെ ഗുരു ഒരു മതം എന്ന് പറയുന്നത് പ്രധാനമായും പറയുന്ന ഇതാണ്. ബാക്കി ഒരു മതം എന്ന് പറയുന്നതിനൊക്കെ ഒന്നും ഇത്രത്തോളം യോജിക്കില്ല. മതം മനുഷ്യന്റെ ഇഷ്ടമാണെങ്കിൽ എല്ലാ മതങ്ങളും മനുഷ്യ സമൂഹത്തിന്റെ ഇഷ്ടമാണ്. അപ്പം മനുഷ്യ സമൂഹത്തിന്റെ ഇഷ്ടം എന്നുള്ളത് ഒന്നാണ്, കൊണ്ടൊരു മതമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മുമ്പോട്ട് പോവുക, മറ്റുള്ളവർ അവരുടെ ഇഷ്ടത്തിന് മുമ്പോട്ട് പോട്ടെ. എന്തിനാണ് മറ്റൊരാളുടെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യുന്നത്? ഇതാണ് പറയുന്നതിൻ്റെ ചുരുക്കം. അതിനെ നിന്ദിക്കുന്ന എന്തിന്? അതിനെ ആക്രമിക്കാൻ പോകുന്ന എന്തിന്? നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളതുപോലെ തന്നെ മൂല്യം മറ്റൊരാളുടെ ഇഷ്ടത്തിനുമുണ്ട്. അപ്പോ മനുഷ്യന്റെ ഇഷ്ടമാണ് ഒരു മതം. അതിപ്പോ മതത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. മനുഷ്യന്റെ മൊത്തം ജീവിതവും അങ്ങനെ തന്നെ. ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് അവന്റെ ഇഷ്ടമാണ്, അവന്റെ ഇഷ്ടത്തിനവൻ അങ്ങനെ ജീവിക്കുന്നു. അപ്പോ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാത്തിടത്തോളം കാലം അതിനെ വേറൊരാൾ ചോദിക്കേണ്ട കാര്യമില്ല. അവൻ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് ഒരാൾ വേറൊരാളെ ഉപദ്രവിക്കാൻ പോയാൽ അത് മറ്റൊരാൾക്ക് അനിഷ്ടമാവുമല്ലോ. അപ്പൊ അത് പാടില്ലെന്നാ പറയുന്നത്. ഇഷ്ടമാണെങ്കിൽ വേറൊരാളെ ഉപദ്രവിക്കാമോ എന്ന് ചോദിച്ചാൽ അത് പാടില്ലെന്നാ പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം മറ്റൊരാളുടെ ഉപദ്രവം ആകരുത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മതപരിവർത്തനങ്ങളും മതകലഹങ്ങളും ഇതെല്ലാം ഇവിടെ നിഷേധിക്കുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുന്നു? അവരുടെ ഒരു ഇഷ്ടത്തിൽ പോകുന്നു. ഒന്നിനും ബലപ്രയോഗം വേണ്ട. ബലം പ്രയോഗിച്ച ഒരാള് ഒന്നിൽ നിന്നും മാറ്റിയെടുക്കരുത്. അപ്പോ പക്ഷെ ഒരാളുടെ ഇഷ്ടം വേറൊരാൾക്ക് അനിഷ്ടമാണെങ്കിൽ അത് പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു ഇഷ്ടം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരാളുടെ ഇഷ്ടം മറ്റൊരാൾക്ക് അനിഷ്ടമാകരുത്. ഒരാളുടെ ഇഷ്ടം മറ്റൊരാളുടെ ഇഷ്ടം തന്നെ ആയിരിക്കണം. നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് അനിഷ്ടം ഉണ്ടാക്കാൻ പോകുന്നിടത്താണ് പ്രശ്നം. പലമത സാരവും ഏകവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം മനുഷ്യന്റെ ഇഷ്ടമാണ്. അതിനാണ് സുഖമെന്ന് പറയുന്നത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് അനിഷ്ടം ഉണ്ടാക്കാത്ത സ്വന്തം ഇഷ്ടം അതിനു മുമ്പോട്ട് പോകുക, ഇതാണ് ഗുരു പറയുന്നത്. നമ്മൾ വേറെ മതത്തെ എന്തിനും നിന്ദിക്കണം? എന്തിനാണ് മതത്തിന്റെ സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മറ്റു മതത്തെ എന്തിനും നശിപ്പിക്കണം? ഇതെല്ലാം ആത്യന്തികമായി മനുഷ്യന് വേണ്ടിയിട്ടുള്ളതല്ലേ? മനുഷ്യനെ മതത്തെ സൃഷ്ടിച്ചത് ഗുരു പറയുന്നു, മനുഷ്യനാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. രണ്ടും മനുഷ്യന്റെ സൃഷ്ടിയാണെങ്കിൽ ദൈവത്തെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് ദൈവത്തെ വ്യാഖ്യാനിക്കുന്നത്. ദൈവം എന്താണെന്ന് മനുഷ്യനാ പറയുന്നത്, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് ദൈവത്തെ വെളിപ്പെടുത്തുന്ന മനുഷ്യനാണ്. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിയാണ് ദൈവം. മനുഷ്യൻ പറഞ്ഞില്ലെങ്കിൽ ദൈവത്തെ ആരറിയും? എല്ലാം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ബുദ്ധിയുടെ ഒരു വിലാസം. നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതന്നെ ദൈവം എന്താണെന്നും സ്വർഗമൊന്നും നരകമൊന്നും മോക്ഷമൊന്നും എല്ലാം നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ നിന്ന മനുഷ്യൻ സങ്കല്പിച്ചു വയ്ക്കുന്നതാണ് ഇതെല്ലാം. നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്, ഇങ്ങനെ ഒന്നുണ്ട്, എല്ലാത്തിനെയും വ്യാഖ്യാനിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് എന്താണ് പലമതസാരവും ഏകം, മനുഷ്യന്റെ ഇഷ്ടമാണ് ഏകത്വം, മതങ്ങളുടെ ഏകത്വം എന്ന് പാരാദൈവം മനസ്സിലാക്കുന്നില്ല. ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ കുരുടന്മാർ ആനയെ കണ്ടതുപോലെ, വളരെ പ്രസിദ്ധമായ പഴയ ഒരു ഉദാഹരണമാണ്. പലവിധ യുക്തി പറഞ്ഞു തന്റെ മതത്തിന്റെ കേമത്തരം പറയാനും മറ്റൊരു മതം മോശമാണെന്ന് പറയാനും വേണ്ടി യുക്തികൾ പറയുന്നു മനുഷ്യൻ. പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ, ഇവരെല്ലാം പാമരന്മാരാണ്, അറിവില്ലാത്തവരാണ്. എന്തുകൊണ്ട്? പലമത സാരവും ഏകമെന്നറിയുന്നതാണ് അറിവ്, അവനാണ് പണ്ഡിതൻ. അതറിയാത്തവനൊക്കെ പാമരൻ. പാമരന്മാർ അലപത് കണ്ടലയാതെ അമർന്നിരണം. പാമരന്മാർ എന്ത് ചെയ്യുന്നു? അലയുകയാണെന്ന് പറഞ്ഞിട്ട്, അലയുക എന്ന് പറയുന്ന അവരുടെ ബുദ്ധി കൊണ്ടുള്ള വ്യാപാരങ്ങളും അവരുടെ പ്രവൃത്തിയും എല്ലാത്തിനും എടുത്തുകൊണ്ട് പറയുകയാണ്. അവര് ഗ്രന്ഥങ്ങൾ എഴുതുന്നു, യുദ്ധങ്ങൾ ചെയ്യുന്നു, ഇതെന്നെ അവരുടെ അലച്ചിലപ്പെടും. അങ്ങനെ കണ്ടലയാതെ അമർന്നിടേണം, അവരെ പിറകെ പോകരുത്. മതഖണ്ഡനം പാടില്ല, മതയുദ്ധങ്ങൾ പാടില്ല, അതിന്റെ പിറകെ പോകാതിരിക്കുക, അതിനാണ് പറയുന്നത് അല അമർന്നിടേണം എന്ന് പറയും. ഈ സാരത്തെ മനസ്സിലാക്കിയിട്ട് മനുഷ്യൻ ശാന്തനായി ജീവിക്കുക, കലഹത്തിന് പോകരുത്. അമർന്നിടുക എന്ന് വെച്ചാൽ ശാന്തനായിരിക്കുക എന്നുള്ളത്, അമർന്നിരിക്കുക, കലഹങ്ങൾക്ക് പോകരുത്, മതകലഹത്തിന് പോകരുത്. ഇത് പ്രത്യേകിച്ചും മതകലഹങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പറയുക. നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയല്ലേ? അന്യം പ്രവർത്തിക്കുന്നു അവന്റെ സുഖത്തിന് വേണ്ടിയാണ്. അപ്പൊ നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി അന്യന് ദുഃഖത്തെ ഉണ്ടാക്കരുത്, അത് ശ്രദ്ധിക്കുക. അതുകൂടെ ശ്രദ്ധിച്ചു വേണം പ്രവർത്തിക്കുക. എന്ന് പറഞ്ഞാൽ ആർക്ക് സ്വീകരിക്കാമെന്നുള്ള കാര്യമാണ്. മതകലഹം ഒഴിവാക്കാൻ വേണ്ടി ഗുരു പറഞ്ഞിരിക്കുന്നു. മഹത്തായ ആദർശമാണ്, മനുഷ്യൻ സ്വീകരിക്കുന്നുമില്ല എന്നുള്ള കാര്യം വേറെ. പക്ഷെ ഇങ്ങനൊരു ആദർശം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവൻ ഗുരുവിനെ ആദരിക്കുന്ന ഇതിന്റെ പേരിലാണ്. മതഖണ്ഡനത്തിനിറങ്ങിയാൽ ഒരാളെ സമൂഹത്തിന് അങ്ങനെ ആദരിക്കാൻ പറ്റില്ല, ആദരവ് ഉണ്ടാകത്തില്ല. അല്ല, മതത്തോട് നിങ്ങൾക്ക് യോജിപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മതത്തിൽ നിന്ന് പുറത്തു പോകാം, അത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നിങ്ങളൊരു ഭാഗത്ത് നിന്നുകൊണ്ട് വേറൊരു ഭാഗത്തെ മതത്തെ ആക്രമിക്കാൻ പോയാൽ, ബുദ്ധി കൊണ്ടായാലും ശരി വാളുകൊണ്ടായാലും ശരി, അത് സമൂഹത്തിൽ അശാന്തി ഉണ്ടാക്കും. അതുണ്ടാകാതെ ശാന്തമായിരിക്കണമെന്നാണ് പറയുന്നത്.